സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശരീരഭാഷ്യം അധ്യായം 3 പദം 1 അധികരണം 1 സൂത്രം 8 കൃത അതി അനുശയവാൻ ദൃഷ്ടസ്മൃതിഭ്യ യഥാ ഇതം അനേവം ച. കൃത അതി അനുശയവാൻ ദൃഷ്ടസ്മൃതിഭ്യ, ഇതാണ് വ്യാഖ്യാനിച്ചത്. കൃതം തന്റെ അത്യത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ സംസ്കാരം ക്ഷയിക്കുമ്പോൾ അനുശയമുള്ളവൻ, ആ കർമ്മസംസ്കാരം അവശേഷിക്കുന്ന കർമ്മസംസ്കാരം അനുസരിച്ച് വീണ്ടും ജനിക്കുന്നു. ദൃഷ്ടസ്മൃതി, അതിന് ശ്രുതിയും സ്മൃതിയും പ്രമാണമാണ്. ആ ശ്രുതി സ്മൃതിയും ഇവിടെ കാണിച്ചു. അതിന് ശ്രുതിയാണ് ചാന്ദോഗ്യ ശ്രുതി കാണിച്ചു. സ്മൃതി അടുത്ത് പറയും. ഇവിടെ ശ്രുതിയില് രമണീയ ചരണാഹ, കപൂയ ചരണാഹ, പുണ്യം ആചരിക്കുന്നവർ, പുണ്യാചരണം കൊണ്ട് പുണ്യ സംസ്കാരമുള്ളവർ, കപൂയ ആചരിക്കുന്നവർ, പാപം ചെയ്യുന്നവർ, അതിൻ്റെ സംസ്കാരമുള്ളവർ, എന്ന് ആണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അതിനുവേണ്ടി ചരണശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നു. ചരണശബ്ദേന അനുശയ സൂചിതീതി വർണ്ണയിഷ്യതി. ഇവിടെ ചരണം എന്ന് പറഞ്ഞാൽ ആചരണം, ആചരണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. പ്രവൃത്തി കൊണ്ട് ഇവിടെ സ്വീകരിക്കേണ്ടത് ആ പ്രവൃത്തിയുടെ സംസ്കാരം. പ്രവൃത്തി എന്ന് പറയുന്നത് ക്ഷണികമാണ്, അത് ചെയ്യുന്നു, നശിക്കുന്നു. സംസ്കാരം അങ്ങനെയല്ല, അത് അവനോടൊപ്പം ഉണ്ട്. പരലോകത്തിലേക്ക് വേണ്ട സംസ്കാരം അവനോടൊപ്പം പോയി, പരലോകത്ത് ചെന്നു അനുഭവിച്ചു, ആ സംസ്കാരം തീർന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ ഏത് കർമ്മമാണോ കർമ്മ സംസ്കാരമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അതെങ്ങനെയാണ്? അതുകൊണ്ട് അനുശയം എന്ന് പറയുന്നത് കർമ്മ സംസ്കാരം. അതെങ്ങനെ ശേഷിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അടുത്ത് വിശദീകരിക്കുന്നു. അതാണ് ചരണ ശബ്ദേ അനുസയ സുചിതേരി വർണ്ണയിഷ്യതി. ദുഷ്ടശ്ച അയം ജന്മന ഇവ പ്രതിപ്രാണി ഉച്ചാവചരൂപ ഉപഭോഗ പ്രവിഭജ്യമാന ആകസ്മികത്വ അസംഭവാ അനുശയ സദ്ഭാവം സൂചയതി. ഈ കർമ്മ സിദ്ധാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമുക്കറിയാവുന്നതാണ്, അതാണ് പ്രാണികൾ ജനിക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള സുഖദുഃഖാനുഭവങ്ങൾ അനുഭവിക്കുന്നു. അത് ജന്മന ഏവ എന്നെന്തുകൊണ്ട് പറയുന്നു? ആ അവിടെ കർമ്മമൊന്നും ചെയ്തിട്ടില്ല. സുഖദുഃഖങ്ങൾക്ക് കാരണം കർമ്മമാണെന്ന് പറഞ്ഞാൽ ജനിച്ച ഉടനെ, ജനിച്ച് എത്രയോ കാലം കഴിഞ്ഞാണ് ഒരാൾ കർമ്മം ചെയ്യുന്നത്. ബുദ്ധിയൊക്കെ ഉറച്ച് അഹംബുദ്ധിയെല്ലാം ദൃഢമായതിനു ശേഷമേ പ്രവൃത്തി കർമ്മം സാധ്യമാകും. കുറഞ്ഞത് 5 വയസ്സെങ്കിലും എത്താതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. അതുവരെ ഒന്നും ചെയ്യുന്നില്ല. 5-ാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് വേദാധ്യയനം തുടങ്ങിയ പ്രയാം ആ ഒരു കർമ്മം ചെയ്യുന്നു. അതുവരെ കർമ്മമൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതുവരെ സുഖവും ദുഃഖം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇവിടെ ആകസ്മികമായി ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം കൂടാതെ കാര്യം ഇല്ല. അപ്പൊ അവിടെ ആ സുഖദുഃഖ അനുഭവങ്ങൾക്ക് കാരണമായ അനുശയം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരത്തെ സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞു, ഇനിയൊരു കർമ്മ സംസ്കാരം കൊണ്ട് സുഖദുഃഖ അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും കാരണമായി കർമ്മ സംസ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. അതിലേറ്റവും പ്രധാനമായി വരുന്നതാണ് ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന പ്രാരബ്ധം. അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം. ആരബ്ധ കർമ്മം കൊണ്ടാണ് ഈ ശരീരം ലഭിച്ചത് എന്നുള്ളതും അവിടെ സിദ്ധമായി. പിന്നീടൊരുവൻ കർമ്മത്തെ സമ്പാദിക്കുന്നു, ബുദ്ധിയൊക്കെ കുറച്ചു കഴിയുന്നു, പ്രവർത്തിക്കുന്നു, വാക്കായ മനസ്സുകളെ കൊണ്ട് പ്രവർത്തിച്ച് കർമ്മത്തെ സമ്പാദിക്കുന്നു. അപ്പൊ ജന്മം കർമ്മം കൊണ്ട് തന്നെ എന്നിവിടെ ഉറപ്പിക്കുകയാണ് ഭാഷ്യകാരൻ ചെയ്യുന്നു. ഇതിന് ഗുണമുണ്ട്, ദോഷമുണ്ട് ഈ കർമ്മസിദ്ധാന്തത്തിൽ. കർമ്മസിദ്ധാന്തത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിനുള്ള ഗുണം എന്ന് പറയുന്നത് ആധ്യാത്മികമായ ഗുണം തന്നെ. കർമ്മത്തിന്റെ ഫലമാണ് സുഖദുഃഖാനുഭവങ്ങൾ. കൊണ്ട് സുഖദുഃഖാനുഭവങ്ങൾ നിയന്ത്രിക്കാൻ കർമ്മത്തെ നിയന്ത്രിച്ചാൽ മതി എന്നെല്ലാം വരുമ്പോൾ അതെവിടെ പോവും? കർമ്മയോഗത്തിലേക്ക് പോകും. അപ്പൊ ആ രീതിയിൽ അത് ഗുണം ചെയ്യുന്നു. ആധ്യാത്മികമായ ഗുണത്തിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ദോഷം എവിടെയാ വരുന്നത്? കർമ്മസിദ്ധാന്തം വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കർമ്മസിദ്ധാന്തം തന്നെ എവിടെയാ ദോഷം ചെയ്തിട്ടുള്ളത്? അതായത് ഒരുവന് ജന്മം കിട്ടുന്നത് അവന്റെ കർമ്മം കൊണ്ടാണെന്ന് വരുമ്പോ പറഞ്ഞല്ലോ വളരെ ദുഃഖം ഉള്ള ജന്മം കിട്ടുന്നു. അതവന്റെ കർമ്മം കൊണ്ടാണ് എന്ന് വെച്ചാൽ ചണ്ടാള ജന്മം അതവന്റെ കർമ്മം കൊണ്ടാണ് എന്ന് സമർത്ഥിച്ചു കഴിയുമ്പോൾ അവനവിടെ ദുഃഖം അനുഭവിച്ചേ പറ്റും. അതാണ് അതിൻ്റെ ദോഷം. അതിൽ നിന്ന് പിന്നെ അവനെ മോചിപ്പിക്കാൻ ഒരു മാർഗവുമില്ല. എന്തുകൊണ്ട്? അവൻ അനുഭവിക്കുന്നതെല്ലാം അവന്റെ കർമ്മഫലമാണ്. ആർക്കെങ്കിലും മോചിപ്പിക്കാൻ പറ്റും? കഴിയത്തില്ല. കർമ്മഫലമാണ് അവന്. ആ ജന്മം തന്നെ കിട്ടിയ കർമ്മം കൊണ്ടാണ്. പിന്നെ എല്ലാം അനുഭവിക്കുന്നതെല്ലാം കർമ്മഫലമാണ്. അവനും ഒരു തരത്തിലും ഭൗതികമായോ ആധ്യാത്മികമായോ ഉള്ള അഭ്യുദയ നിശ്രേയസങ്ങളെല്ലാം നിഷേധിക്കണം. അതാണ് അതിൻ്റെ സാമൂഹികമായ ദോഷം കർമ്മസിദ്ധാന്തത്തിൻ്റെ. ആധ്യാത്മികമായി അതിനെ പറയുമ്പോൾ ഗുണമുണ്ടെങ്കിലും നമ്മൾ ഇന്ന് പറയും എന്താണ്? അതെന്താ? കർമ്മത്തിൻ്റെ ഫലമായാണ് ദുഃഖം അനുഭവിക്കുന്നതെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്താൽ സുഖം അനുഭവിച്ചുകൂടെ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയും. ഇന്നത്തെ നമ്മുടെ ബുദ്ധി അനുസരിച്ച് പറയും. ഇന്ന് പറഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ ഇവിടെ പറയുന്ന ചണ്ഡാളനെ സംബന്ധിച്ചത് സാധ്യമല്ല. എന്തുകൊണ്ടത്? അവന് കർമ്മത്തിന് അധികാരമേ ഇല്ല. കർമ്മത്തിന് പോട്ടെ, വിദ്യയ്ക്കും അധികാരമില്ല. വിവേകം ഉണ്ടായാലല്ലേ ധർമാധർമ്മ വിവേകം ഉണ്ടാകണ്ടേ? വിദ്യ ഉണ്ടായാലല്ലേ വിവേകം ഉണ്ടാകത്തുള്ളൂ. ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ്. വിദ്യയ്ക്ക് അധികാരമില്ല. അപ്പൊ ധർമാധർമ്മ വിവേകത്തിന് അവനുണ്ടാകുന്നില്ല. അപ്പൊ സത്യേത അസത്യതെന്ന് തിരിച്ച് അറിയാൻ പറ്റില്ല. അപ്പൊ അവൻ മൃഗങ്ങളെപ്പോലെ അവന്റെ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അഭ്യുദയം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. നിശ്രേയസത്തിന്റെ കാര്യം പറയാനുമില്ല. അവന് വിദ്യയും വിത്തവും എന്തിന്? അന്നം പോലും നിഷേധിച്ചിരിക്കുകയാണ്. അതായിരുന്നു പഴയ വ്യവസ്ഥിതി. അന്നവും നിഷേധിച്ചിട്ടുണ്ട്. എങ്ങനെ? ദാനം ചെയ്യുന്ന സത്പാത്രത്തിലെ ചെയ്യാവൂ. ഇവന് ദാനം കൊടുക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഇവന് അന്നം കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. അന്നദാനം ആണല്ലോ ഏറ്റവും വലിയ ദാനം. അപ്പൊ അത്തരം നിയമങ്ങളെല്ലാം പഴയ നിയമങ്ങളും വളരെ ക്രൂരവും അധാർമികവും മനുഷ്യത്വരഹിതവുമായ നിയമങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇതൊക്കെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ദോഷമാണ്. അതുകൊണ്ട് എന്താ സമൂഹത്തിന് ഗുണമുണ്ടായത്? അപ്പോഴാണ് ഇങ്ങോട്ട് ചിലർ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിദ്യ തരാം, വിവേകം തരാം, അപ്പോ നിനക്ക് നല്ല കർമ്മങ്ങളും തരാം എന്ന് പറഞ്ഞ് അവന് വിദ്യാഭ്യാസവും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ അവരുടെ പിറകെ പോയി. അപ്പോഴാണ് ഇവിടെയുള്ളവർ നിലവിളിക്കുന്നത്, അവർ വന്ന് ഇവിടെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഞങ്ങൾ എല്ലാം വളരെ കറക്റ്റായിരുന്നു, പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇവിടെയുള്ളവരെല്ലാം നശിപ്പിച്ചു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത്തരം നിയമങ്ങളുണ്ടാക്കി വെച്ചിട്ടാണ്. അതാണ് ഇതിൻ്റെ ദോഷം. നമ്മൾ ഗുണം പറയുമ്പം ദോഷവും പറയണമല്ലോ. നമ്മൾ വിചാരിക്കും എല്ലാം ഗുണമാണ്. അപ്പൊ അതതിൻ്റെ ദോഷം പറയുമ്പോൾ രണ്ടും പറയണം. ദുഷ്ടശ്ചായം ജന്മനായവ പ്രതിപ്രാണി ഉച്ചാവചരൂപ ഉപഭോഗ. പക്ഷെ ഞാനിത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും സ്വാമിമാരെ പ്ലെയിനിൽ കൊണ്ട് വന്നിട്ട് പഠിപ്പിച്ചാൽ ഇത് പറയത്തില്ല. ഞാനീ നാട്ടുകാരനായ കൊണ്ടാണ് പറയുന്നത്. ഈ കാര്യം പറയത്തില്ല, ബാക്കിയെല്ലാം പറയും. ഇത് കേൾക്കത്തുമല്ല നിങ്ങളാരും. നാട്ടുകാരനായ കൊണ്ട് മാത്രം പറയുകയാണ്. ദുഷ്ടശ്ചായം ജന്മനായവ പ്രതിപാണി പ്രതിപ്രാണി ഉച്ചാവചരൂപ ഭോഗ. ഇവിടെയാണ് അപകടം. ജന്മനാ തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അതിന് കാരണം കർമ്മമാണ്. അവൻ അവൻ അനുഭവിച്ച് തന്നെ തീരണം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ ഭാഷകാരൻ ഒരുപാട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരുപാട് പൂർവ്വവശങ്ങളെ കൊണ്ടുവന്ന് ഒരുപാടൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഇത്രയും വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. എന്തിനിത്രയും വ്യാഖ്യാനിക്കണം? അപ്പോൾ ജന്മം കർമ്മം കൊണ്ടാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ അതിലെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എന്നെ പോലെയുള്ളവർ കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ പ്രവിഭജ്യമാന ഉപഭോഗ, വിഭജിക്കപ്പെടുന്ന ഉപഭോഗം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ രൂപത്തിൽ ചിലർക്ക് സുഖം, ചിലർക്ക് ദുഃഖം. ആകസ്മികത്വ സംഭവ, ഇത് ആകസ്മികമായി സംഭവിക്കത്തില്ല. അനുശയ സദ്ഭാവം സൂചയതി, അനുശയ സദ്ഭാവത്തെ സൂചിപ്പിക്കുന്നു. കർമ്മ സംസ്കാരത്തിന്റെ സദ്ഭാവത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അഭ്യുദയ പ്രത്യവായോ സുകൃത ദുഷ്കൃത ഹേതുത്വസ്യ സാമാന്യത ശാസ്ത്രേണ അവഗമിതത്വ. അപ്പോ അത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പ് ദിവസം പറഞ്ഞതാണ് ഈ പറയുന്ന കാര്യം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ തുടങ്ങിയ ദിവസം പറഞ്ഞ കാര്യമാണ്. എന്താണ് അഭ്യുദയ പ്രത്യവായോ സുകൃത ദുഷ്കൃത ഹേതുത്വസ്യ സുകൃത ദുഷ്കൃത ഹേതു യസ്യ അന്യപദാർത്ഥം എന്താണ്? അഭ്യുദയ പ്രത്യവായ. അങ്ങനെ വരുന്നിടത്ത് എങ്ങനെയാണ് അന്വയിച്ച് അർത്ഥം വരുന്നതെന്നുള്ളത് സമാസത്തിലൂടെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ കാര്യം എന്തായി, കാരണം എന്തായി? അഭ്യുദയ പ്രത്യവായം, കാരണം സുകൃത ദുഷ്കൃതം. സുകൃതം കൊണ്ട് അഭ്യുദയവും ദുഷ്കൃതം കൊണ്ട് പ്രത്യവായും സംഭവിക്കുന്നു. എന്നുവെച്ചാൽ പുണ്യം കൊണ്ട് സ്വർഗാദി ലോകപ്രാപ്തിയും പാപം കൊണ്ട് നരകപ്രാപ്തി എന്ന് പറയുന്നത് അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൗരവാദി പുരാണങ്ങളിൽ പറയുന്ന നരകമല്ല, ഇവിടെ പറയുന്നു ചണ്ഡാളൻ, പുൽക്കസൻ ഇങ്ങനെയൊക്കെ പറയുന്ന ജാതികളായി ജനിക്കുന്നു, അതാണ് നരകം. പിന്നെ പക്ഷിമൃഗാദികളും എല്ലാം ഇവിടെ പറയുന്നുണ്ട്, ഭാഷ്യത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിൽ എല്ലാം പറയുന്നുണ്ട്. പ്രത്യവായ ശബ്ദത്തിന് സാധാരണ അർത്ഥം പാപം എന്നർത്ഥമുണ്ട്, ഇവിടെ പാപജന്മം എന്നുള്ള അർത്ഥത്തിൽ. അഭ്യുദയം എന്ന് പറയുമ്പം ഊർധ്വജന്മം എന്നുള്ള അർത്ഥത്തിൽ, അത് സുകൃതവും ദുഷ്കൃതവും കാരണമാണ്, പാപപുണ്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം സാമാന്യത ശാസ്ത്രേണ അവഗമിതത്വം അത് പറയുന്നത്. ഈ കാര്യം പൊതുവായി കൃത്യമായി ഇപ്പോൾ ഇയാളെ ദുഃഖം അനുഭവിക്കുന്നു, അതുകൊണ്ട് ഇയാളുടെ പാപം ഇന്നതാണെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇയാൾ സുഖം അനുഭവിക്കുന്നു, അതുകൊണ്ട് ഇയാളുടെ പുണ്യം ഇന്നതാണോ അതാർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു കാരണം പാപപുണ്യങ്ങൾ അദൃഷ്ടങ്ങളാണ്, അതീന്ദ്രിയങ്ങളാണ്. മറ്റൊന്ന് കർമ്മങ്ങൾ പൂർവ്വജന്മത്തിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് സാമാന്യത എന്ന് പറയുന്നത്. ശാസ്ത്രം ബോധിപ്പിക്കുന്നത് സാമാന്യ നിയമത്തെയാണ്. പുണ്യം കൊണ്ട് നല്ല ജന്മം, പാപം കൊണ്ട് ദുഷിച്ച ജന്മം, ഇത്രയും. ഇത് ശാസ്ത്രേണ അവഗമിതത്വെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമം, കർമ്മനിയമം കേവലം ശാസ്ത്രത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഭാഷകാരൻ ഇവിടെ പറയുന്നതെല്ലാം ശാസ്ത്രത്തെ പ്രമാണമാക്കിയിട്ടാണ്, അല്ലാതെ സയൻസിനെ പ്രമാണമാക്കിയിട്ട് അല്ല. രണ്ട് രണ്ടാണ്. ആ ശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താ ശാസ്ത്രം? ശ്രുതി, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്മൃതികളും ശ്രുതിക്ക് അനുകൂലിക്കുന്നതല്ല, തനിക്ക് അനുകൂലിക്കുന്ന സ്മൃതി, തനിക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നത്. അതിനുള്ള കാരണം ഒരുപാട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും. ഒന്നും പറഞ്ഞു എപ്പോഴും അങ്ങനെ ചെയ്യുന്നു. അതായത് ശ്രുതി തനിക്ക് അനുകൂലമല്ലെന്ന് കണ്ട ശ്രുതിയെ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും മറിച്ചും വ്യാഖ്യാനിച്ചുകളെ ഭാഷകർ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ബൃഹദാരണ്യോപനിഷത്തിൽ 6-ാം അധ്യായത്തിൽ ഞാൻ ആ ഭാഗങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ തത്വപരമായ ഭാഗങ്ങളെ പറഞ്ഞു. കാരണം നല്ല ബാസ്മതി അരിയുടെ ചോറ് കഴിക്കുമ്പോൾ കല്ല് കടിക്കണ്ടല്ലോ എന്ന് ഞാൻ അതൊക്കെ ഞാനങ്ങ് വിട്ടുകളഞ്ഞതാ. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം പല്ലില്ലാത്തവർക്ക് എന്ത് പല്ല് കടിക്കാൻ. പല്ലുള്ളവരുടെ കാര്യം പറയാം. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദമ്പതികൾക്ക് നല്ല പുത്രനുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ആരോഗ്യമുള്ള കാളയെ അറുത്ത് കറി വെച്ച് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ബോധമാണോ അല്ലേന്നൊന്നും ചോദിക്കരുത്, അങ്ങനെ അവിടെ പറയുന്നു. കാളയിൽ നിന്ന് തന്നെ പറയുന്നത്, നല്ല കാളയെ കറി വെച്ച് ആര്? ദമ്പതികൾ കഴിക്കണം. നല്ല പുത്രനുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതവരുടെ ദമ്പതികൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിച്ചാൽ നല്ല പുത്രനുണ്ടാകുമെന്നാണ്. പിന്നെ അവിടെ പറയുന്നത് പണ്ഡിതയായ പുത്രി ഉണ്ടാകണമെങ്കിൽ, ശ്രുതി പറയുന്നതാണ് പണ്ഡിതയായ ഒരു പുത്രി ഉണ്ടാകണമെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രയോഗം അവിടെ പറയുന്നുണ്ട്. ഇവിടെ അതല്ല വിഷയം, കാളയിറച്ചിയല്ല ഇവിടുത്തെ വിഷയം. അത് പിന്നെ വേറൊരു തർക്കത്തിലേക്ക് പോകും. കാളയിറച്ചി കഴിക്കാം, ബീഫ് കഴിക്കാമോ ഇല്ലയോ, എന്തായാലും വേദത്തിൽ അത് വിരിച്ചിട്ടുണ്ട് ബീഫ് കഴിക്കാൻ. അത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അത് കഴിക്കാം, ദോഷമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ അടിയും പിടിയൊക്കെ എവിടെ പോയി നിൽക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ്. എന്തായാലും വേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വാസമില്ലാത്തവർ ഇവിടെ ഉണ്ട് എനിക്കറിയാം, അവർ പോയിട്ട് ബൃഹദാരണ്യ ഉപനിഷത്ത് 6-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കുക. സംസ്കൃതം വായിക്കണേ, മലയാളത്തിൽ ആ ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. സംസ്കൃതം തന്നെ. അപ്പോ പണ്ഡിതയായ ഒരു പുത്രി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതും അവിടെ പറഞ്ഞു. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, അപ്പോൾ പണ്ഡിതയായ പുത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരും പാണ്ഡിത്യമുള്ള അറിവുള്ള പെൺകുട്ടി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പക്ഷെ അതിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം അവിടെ ഭാഷ്യം എഴുതി. എന്താണ്? ദുഹിതുഹു പാണ്ഡിത്യം ഗ്രഹകൃത്യമേവ വേദേ അനധികാര. സ്പഷ്ടമായിട്ട് എഴുതി ദുഹിതുഹു പാണ്ഡിത്യം. മകളുടെ, പെൺകുട്ടിയുടെ പാണ്ഡിത്യം എന്ന് പറയുന്നത് ഗ്രഹകൃത്യമേവ, അടുക്കളപ്പണിയാണ്. എന്തുകൊണ്ട്? വേദേ അനധികാര, വേദത്തിൽ അധികാരം ഇല്ലാത്തതുകൊണ്ട്. ഇത് ശ്രുതി പറയുന്ന കാര്യമില്ല. ശ്രുതി പറയുന്ന എന്താണ്? പണ്ഡിതയായ മകളെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ വേദത്തിൽ പണ്ഡിതയായ മകളെന്ന് പറയുമ്പം അവിടെ സ്പഷ്ടമാണ് വിദ്യയുള്ള അറിവുള്ള. അപ്പൊ വേദവും പഠിച്ചവളായിരിക്കണം എന്നുള്ളത് സ്പഷ്ടമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും ധരിച്ചു കളഞ്ഞാലോ എന്ന് പറഞ്ഞിട്ടാണ് ഭാഷകാരൻ എഴുതി. എന്താണ് എന്നെഴുതി? വേദ അനധികാര. പാണ്ഡിത്യം എന്ന് പറയുന്നത് ഗ്രഹകൃത്യമാണ്, വീട്ടുജോലികളാണ് പാണ്ഡിത്യം. വീട്ടുജോലികൾക്ക് എന്താ പാണ്ഡിത്യം വേണ്ടത്? അത് തനിയും മനസ്സിലായിക്കൊള്ളുമല്ലോ. അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ എഴുതി വെച്ചു. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതാണ് പറയുന്നത് ശ്രുതി. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തനിക്ക് അനുകൂലമല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കും. ഇതാരെങ്കിലും പറയൂ, തുറന്നു പറയുമോ? പറയത്തില്ല. ഇനിയും വരും. അത് ഞാൻ പറഞ്ഞില്ലേ, പല്ലില്ലാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ പല സ്ഥലങ്ങളും ഉണ്ട്. ഒന്ന് പറഞ്ഞു, എല്ലാം കൂടെ ഇപ്പോഴേ പറയേണ്ട, ചിലതൊക്കെ നമ്മുടെ കയ്യിലിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പം പറയാൻ എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ശ്രുതിക്ക് വിരുദ്ധമായും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി മാത്രം, സ്ത്രീക്ക് വേദത്തിൽ അധികാരമില്ല എന്ന് പറയാൻ വേണ്ടി മാത്രം, വേദം പഠിച്ച് വേദം പറയുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ വ്യാഖ്യാനിച്ചതിന് ശേഷമാണ് അതെല്ലാം മറന്നിട്ടാണ് പറയുന്നത്. അതേ ബൃഹദാരണ്യ ഉപനിഷത്തിലാണ് സ്ത്രീകൾ വേദം പറയുന്നത്. അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ടാണ് അടുത്ത് പറയുന്നത്. അതാണ് ഒരു മഹാത്മാവ് പറഞ്ഞത്, ശങ്കരൻ ഈ വേണ്ടാതി ഇനങ്ങൾ പറയുന്നതിന് വേണ്ടി പുഴുക്കുത്തിനെ പോലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന്. ആരാ പറഞ്ഞത്? ആ, ശ്രീനാരായണ ഗുരു പറഞ്ഞാണ് പുഴുക്കുത്തിനെ പോലും വ്യാഖ്യാനിച്ചെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്, വെറുതെ പറഞ്ഞാല്ല. അഭ്യുദയ പ്രത്യവായോ സുകൃത ദുഷ്കൃത ഹേതുത്വ സാമാന്യത ശാസ്ത്രേണ വകിമിതത്വ. ശാസ്ത്രം വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ശാസ്ത്രമല്ലാതെ വേറൊന്നും പ്രമാണമില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ശ്രുതിയും സ്മൃതിയും. സ്മൃതിരവി വർണ്ണാഹ ആശ്രമാസ്ത സ്വകർമ്മനിഷ്ഠാഹ പ്രേത്യ കർമ്മഫലം അനുഭൂയ തതശേഷേണ വിശിഷ്ട ദേശ ജാതി കുല രൂപ ആയു ശ്രുത വൃത്ത വിത്ത സുഖ മേധസോ ജന്മ പ്രതിപദ്യന്തേ ഇതി സാനുശയാനാമേവ അവരോഹം ദർശയതി. സിദ്ധാന്തം പറയുകയാണ്, കർമ്മശേഷത്തോടുകൂടിയാണ് ഇവിടെ തിരിച്ചു വരുന്നത്. അക്കാര്യ സ്മൃതിയും പറയുന്നുണ്ട്. ഏത് സ്മൃതിയാണെന്ന് പറയുന്നില്ല, ഏതോ സ്മൃതി പറയുന്നുണ്ട്. വർണ്ണ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഹ. വർണ്ണ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം വർണ്ണികൾ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വർണ്ണികൾ. ആശ്രമാശ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമികൾ, ഗർഹസ്ഥ്യം തുടങ്ങിയ ആശ്രമികൾ. അതാണ് അതിൽ തന്നെ സ്വകർമ്മനിഷ്ഠാഹ, സ്വകർമ്മത്തെ നിഷ്ഠയുള്ളവർ. സ്വയസ്യേ കർമ്മണ്യ അഭിരത എന്നെല്ലാം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എന്താണ് സ്വകർമ്മം എന്നുള്ളത്. അപ്പൊ ആ സ്വകർമ്മനിഷ്ഠ, അത് ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം സ്വധർമ്മം എന്ന് പറയുമ്പം ആ വർണ്ണത്തിൽ ഉള്ള, വർണ്ണത്തിന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളാണ്. ഭഗവാൻ പറയുമ്പോൾ സ്വധർമ്മ സ്വകർമ്മം അല്ലെങ്കിൽ സ്വധർമ്മം എന്ന് പറയുമ്പോൾ സ്വഭാവ നിയതമായിരിക്കുന്ന കർമ്മം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വർണ്ണ ആശ്രമാശ്ച സ്വകർമ്മനിഷ്ഠാഹ. സ്വകർമ്മ നിഷ്ഠന്മാരായിരിക്കുന്ന വർണ്ണികളും ആശ്രമികളും. പ്രേത്യ കർമ്മഫലം അനുഭൂയ, മരിച്ചതിന് ശേഷം പ്രേത്യഭാവം എന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് ജനിക്കുന്നു, മരിച്ചിട്ട് വേറെ ജനിക്കുന്നു. ചിലപ്പോൾ പരലോകത്തിലായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെയായിരിക്കും. കർമ്മഫലം അനുഭൂയ, ആ മരിച്ചിട്ട് അവരുടെ കർമ്മഫലത്തെ അനുഭവിച്ചിട്ട് തദശേഷേണ അനന്തരം ശേഷകർമ്മം കൊണ്ട് എങ്ങനെ അവർ ജനിക്കുന്നു പറയുന്നു. വിശിഷ്ടമായ ദേശം, വിശിഷ്ടമായ ജാതി, വിശിഷ്ടമായ കുലം, എല്ലാത്തിനോടും വിശിഷ്ടം ചേർക്കുന്നു. എന്നുവെച്ചാൽ അവർ അവശേഷിക്കുന്ന പുണ്യമനുസരിച്ച്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാപമാണെങ്കിൽ അങ്ങനെ, വിശിഷ്ടമായ ദേശത്ത് ജനിക്കാം, അതും പുണ്യം കൊണ്ട് പറയുന്നില്ല. ഭാരതവർഷത്തിൽ ജനിക്കുന്നത് പുണ്യം കൊണ്ടാണെന്ന് പറയാറുണ്ട്. വിശിഷ്ട ദേശത്തിൽ ജനിക്കുക, എന്നാലും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഗൾഫിൽ പോയി ജീവിക്കാനും അമേരിക്കയിൽ പോയി ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. എന്നാലും നാട് വിശിഷ്ടമാണല്ലോ, അത് പുണ്യം കൊണ്ടാണ്. അപ്പൊ പാപം കൊണ്ടാണെങ്കിലോ സോമാലിയിലൊക്കെ പോയി ജനിക്കും എന്ന് പറയേണ്ടി വരും. ജാതി അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ജന്മം കൊണ്ടാണ് ജാതി എന്നുള്ള ഇവിടെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത് വിസ്മൃതിയോടെ കൊണ്ടുവന്നത്. ശേഷിക്കുന്ന കർമ്മമനുസരിച്ച് പുണ്യമാണെങ്കിൽ ശ്രേഷ്ഠമായ ജാതി ബ്രാഹ്മണ ജാതിയിൽ ജനിക്കാം, എന്നുവെച്ചാൽ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിക്കാം. ഇങ്ങനെ പാപമാണെങ്കിൽ ചണ്ഡാള സ്ത്രീയിൽ ജനിക്കും. അങ്ങനെ അതും പുണ്യവും പാപവും അനുസരിച്ചാണ്. കുലം അതുപോലെ തന്നെ, കുലം ഓരോ കുലത്തിൽ, കുലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്രാഹ്മണ ജാതിയിൽ തന്നെ അതിൽ തന്നെ ഒരുപാട് കുലങ്ങളുണ്ട്. പരസ്പരം തൊട്ടുകൂടാത്ത കുലങ്ങളുണ്ട്, പരസ്പരം തീണ്ടിക്കൂടാത്തവരുണ്ട്. അപ്പോൾ കുലങ്ങൾ പലതാണ് എല്ലായിടത്തും. അതിൽ തന്നെ വിശിഷ്ട കുലത്തിൽ വരണമെങ്കിൽ അതിനുള്ള പുണ്യം ചെയ്യണം. രൂപം, ശരീരാകാരം, നല്ല ആകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? പുണ്യം ചെയ്യണം. ഇതാണ് പഴയ ഹിറ്റ്ലറുടെ സിദ്ധാന്തം, കേട്ടിട്ടുണ്ടോ? അങ്ങോട്ട് പോകണ്ട. നല്ല ആരോഗ്യം, നല്ല പുരുഷ പ്രജയ്ക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവണമെങ്കിൽ കാളയിറച്ചി തിന്നാനാ എന്ന് വിചാരിച്ച്. ഇനി ഇവിടെ ആരും കാളയിറച്ചി തിന്നാൻ പോകരുത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ച്. ഇനി അതിന് എന്റെ പിന്നെ എന്റെ തലയിൽ വരും അതിന്റെ ഇത്. ഞാനും വേദത്തിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ല നിങ്ങളാരും കാളയിറച്ചി തിന്നാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ ആൾക്കാരുടെ മനസ്സിൽ വിചാരങ്ങൾ പോകും. ഞാൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ്, പക്ഷെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി പറഞ്ഞേ ഉള്ളൂ. ഇത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് വിചാരിച്ച് അന്ന് ഞാൻ ഈ ഭാഗം വിട്ടുകളഞ്ഞത്, പിന്നെ ഇപ്പൊ ചോദിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞത്. ആയുസ് അതുപോലെ തന്നെ പുണ്യം കൊണ്ടാണ് നല്ല ആയുസ്സുണ്ടാവുന്നത്, പാപം കൊണ്ട് ആയുസ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. ശ്രുതം വിത്തം, ശ്രുതം എന്ന് പറയുന്ന അറിവ്, വിത്തം എന്ന് പറയുന്നത് വൃത്തം എന്ന് പറയുന്ന ആചാരം, പ്രവൃത്തി. നല്ല ആചാരം, നല്ല അറിവും നല്ല പ്രവൃത്തിയും ഒക്കെ ഉണ്ടാകുന്നത് പുണ്യം കൊണ്ടാണ്, പാപം കൊണ്ട് തിരിച്ച്. സുഖം മേധ ബുദ്ധി, മേധ വേറെയാണ്, മേധസ് വേറെയാണ്. പക്ഷെ ഇവിടെ ഭാഷകാരൻ മേധസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നു. അത് വ്യാകരണത്തിന്റെ വിഷയമാണ്, ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. ജന്മപ്രതിപദ്യന്തേ, ഇങ്ങനെയുള്ള ജന്മത്തെ ലഭിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ജന്മം കൊണ്ട് തന്നെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നു എന്ന് വരും. കർമ്മത്തിന് സ്ഥാനമല്ല ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ പൂർവ്വജന്മത്തിലെ കർമ്മത്തിനേ ഉള്ളൂ. ജന്മം കൊണ്ട് തീരുമാനിക്കുമ്പോൾ പൂർവ്വജന്മത്തിലെ കർമ്മത്തിന് സ്ഥാനമുണ്ട്, ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിനൊന്നും ഒരു വിലയുമില്ല. അങ്ങനെ വരും, കാരണം പൂർവ്വജന്മത്തിൽ തന്നെ ജന്മത്തെ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ജന്മം ജാതി അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. നല്ല കർമ്മം ചെയ്ത് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിധിച്ചിട്ടുണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ അതും പറ്റത്തില്ല. വിധിക്കാത്ത ചെയ്യാൻ പറ്റും പ്രതിവായത്തെ, അതും പാപത്തെ ഉണ്ടാകും. ഇതാണ് കർമ്മ സിദ്ധാന്തത്തിന്റെ ദോഷം. വിധിസാനുശയാനാമേവ അവരോഹം ദർശയതി. ഇവിടെ പറയുന്നു ആ കർമ്മ സംസ്കാര ശേഷിക്കുന്നത് കൊണ്ടാണ് തിരിച്ചു വരുന്നത്. എത്രയോ തവണ പറഞ്ഞതാണ്, വീണ്ടും അത് തന്നെ പറയുകയാണ്. കപ്പുനരനുശയോ നാമ. അപ്പൊ ഇവിടെ അനുശയോ എന്ന് പറയുന്നത് എന്താണ്? അനുശയോ നാമക്ക എന്ന് ചോദിക്കുന്നു. കെഴുത്താവുദാഹു അതിനെ കുറിച്ചുള്ള വ്യാഖ്യാനം പറയുകയാണ്. സ്വർഗാർത്ഥസ്യ കർമ്മണോ ഭുക്തഫലസ്യ അവശേഷ കശ്ചിത് അനുശയോ നാമ ഭാണ്ഡ അനുസാരി സ്നേഹവത്. സ്വർഗത്തിനു വേണ്ടി കർമ്മം അനുഷ്ഠിച്ചവൻ അവിടെ ചെന്ന ആ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങളുടെ ഫലത്തെ അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ ശേഷിക്കുന്ന കർമ്മ സംസ്കാരം അതാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, ഭാണ്ഡ അനുസാരി സ്നേഹവത്. ഭാണ്ഡമെന്ന് പറയുന്നത് എണ്ണപാത്രം. ആ എണ്ണപാത്രത്തിൽ അവശേഷിക്കുന്ന എണ്ണ പോലെ, കാരണം എണ്ണപാത്രത്തിൽ നിന്ന് എണ്ണയെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ കുറച്ചധികരിക്കും, മുഴുവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. അതിനാണ് ഉദാഹരണം കൊടുക്കുന്നത്. അതുപോലെ കർമ്മം ചെയ്തത് ഫലം അനുഭവിക്കാൻ വേണ്ടി, ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് പരലോകത്ത് പോയത്. അപ്പം അവിടെ ഫലം അനുഭവിച്ച് കർമ്മങ്ങളെല്ലാം ക്ഷയിക്കണ്ടേ? പറയുന്നില്ല, ഇത് എണ്ണപാത്രത്തിൽ അവശേഷിക്കുന്ന എണ്ണ പോലെ കുറച്ച് ശേഷിക്കും, അതുകൊണ്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ കേജിത്ത് അവതാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദേശിയുടെ മതമാണ്, സിദ്ധാന്തമല്ല. സിദ്ധാന്തവസാനം പറയും. അങ്ങനെ ചിലർ പറയുന്നു അങ്ങനെ കുറച്ച് കർമ്മം ശേഷിക്കുന്നു. അപ്പോ ഇങ്ങനെ പറയുന്നതിൽ വരുന്ന ഒരു ദോഷം എന്താണോ അല്പം ചിന്തിച്ചാൽ മനസ്സിലാവും. അടുത്ത് പറയുന്നുണ്ടെങ്കിൽ എന്താണ് ദോഷം? ഇവിടെ സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്തു, അതുകൊണ്ട് സ്വർഗത്ത് പോയി, അവിടെ പോയി എല്ലാം അനുഭവിച്ചു, തിരിച്ചു വന്നപ്പോൾ കുറച്ച് പുണ്യം ബാക്കി. ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു ദോഷം വരും, എന്താണോ? അതായത് കർമ്മം ത്തിന്റെ ഫലമായ പുണ്യഭാവത്തെ സമ്പാദിച്ചത് ആ ഫലത്തെ അനുഭവിക്കാനാണ്. അത് പരലോകത്ത് പോയിട്ട് മുഴുവൻ അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത കുറച്ച് കർമ്മം വ്യർത്ഥമാവും, പുണ്യമുണ്ടായി അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇതിലെ ദോഷം. അതുകൊണ്ട് ഭാഷകാരൻ ഇതിനെ സ്വീകരിക്കുന്നില്ല. പരലോകത്ത് പോയി കുറച്ച് പുണ്യം തിരിച്ചു വന്നപ്പോൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി സാധനം വാങ്ങി ബാക്കി ചില്ലറ കയ്യിൽ തരുന്നതുപോലെയാണോ ഇത്? അപ്പൊ കർമ്മത്തിന് ഫലമില്ലാതെ വന്നില്ലേ, അതുകൊണ്ട് ഇത് ശരിയല്ല. പക്ഷെ ചിലർ അങ്ങനെ പറയുന്നു. അതാണ് സ്വർഗാർത്ഥസ്യ കർമ്മണ ഭുക്തഫലസ്യ. സ്വർഗാർത്ഥമായ കർമ്മം, സ്വർഗാർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാ വിഗ്രഹിക്കുന്ന? ആർക്കെങ്കിലും ഓർമ്മയുണ്ട? അങ്ങനെയാണ് വ്യാകരണം പഠിച്ചവര് പറഞ്ഞാ മതി, ബാക്കിയുള്ളവർ വെറുതെ ആലോചിച്ച് സമയം കളയണ്ട. വിഗ്രഹിക്കുന്നത് സ്വർഗായ ഇദം സ്വർഗാർത്ഥം, അങ്ങനെ സ്വർഗാർത്ഥസ്യ കർമ്മണ സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം ഭുക്തഫലസ്യ ഭുക്തഫലസ്യ എങ്ങനെ വിഗ്രഹിക്കും? വളരെ സിമ്പിളല്ലേ? ആ, ഭുക്തം ഫലം യസ്യ കർമ്മണ ആണ് ഭുക്തഫലം. അവശേഷ കശ്ചിത്, അതിന്റെ അവശേഷം കശ്ചിത്, കുറച്ച് പരിചയം വരണം. പഠിച്ചാൽ മാത്രം പോരാ, പദങ്ങൾ കാണുമ്പോൾ വിഗ്രഹിച്ച് പരിചയം വരണം. അനുശയോ നാമ, അനുശയോ എന്ന് പറയുന്ന ഒന്നുണ്ട്, ഭാണ്ഡ അനുസാരി സ്നേഹവർ. ഭാണ്ഡ അനുസാരി സ്നേഹത്തെ പോലെ കുറച്ച് ശേഷിക്കുമെന്നാണ്. യഥാഹി സ്നേഹഭാണ്ഡം രിച്യമാനം ന സർവാത്മന രിച്യത്തെ, ഭാണ്ഡ അനുസാരീവ കശ്ചിത് സ്നേഹശേഷോ അവതിഷ്ഠത്തെ തഥ അനുശയോ അപീതി. തൈലപാത്രത്തിൽ നിന്ന് തൈലം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൂർണമായും ഒഴിഞ്ഞു പോകത്തില്ല. ആ ഭാണ്ഡത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് എണ്ണ അവിടെ കാണും എന്നാണ്. അതാണ് യഥാഹി, എപ്രകാരമാണോ സ്നേഹഭാണ്ഡം മരിച്യമാനം. സ്നേഹഭാണ്ഡത്തെ ഒഴുക്കിക്കളഞ്ഞാൽ, രേചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് വിമോചിപ്പിക്കുക എന്നാണ്. അതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സർവാത്മനാരിച്ചതേ പൂർണമായും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല. ഭാണ്ഡ അനുസാരിയേവ, ഭാണ്ഡ അനുസാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാണ്ഡത്തിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാണ്ഡത്തിനോട് ചേർന്നിരിക്കുന്ന, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ ചേർന്നിരിക്കുന്ന കശ്ചിത് സ്നേഹ ശേഷോ, ചില സ്നേഹശേഷം സ്നേഹാംശം അവതിഷ്ഠത്തെ അവിടെ തന്നെ ഇരിക്കുന്നു. തഥാനിശയോപി, അതുപോലെ സ്വർഗത്ത് പോയാലും കുറച്ച് പുണ്യം ബാക്കി വരും എന്നാണ്. നന്നു കാര്യവിരോധിത്വാത് അധിഷ്ഠസ്യ ന ഭുക്തഫലസ്യ. അവശേഷ അവസാനം അന്യായം പറയുന്നു. അപ്പൊ ഇവിടെ അതിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു, അധിഷ്ഠം എപ്പോഴും കാര്യവിരോധിയാണ്. കാര്യവിരോധി എന്ന് പറഞ്ഞാൽ അധിഷ്ഠം എന്ന് പറയുന്ന പുണ്യത്തെയും പാപത്തെയാണ്. അത് കാര്യത്തിന് വിരോധിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം സംഭവിച്ചാൽ അധിഷ്ഠം നശിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? പുണ്യത്തിന്റെ ഫലം എന്താണ്? സുഖം, അസുഖത്തിന്റെ അനുഭവം, ജീവനെ സംബന്ധിച്ച് സുഖത്തിന്റെ അനുഭവം. ആ സുഖാനുഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് തുറന്നുകൊണ്ടേ ഇരിക്കും, അനുഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തീരും. അത് നിയമമാണ്, കാര്യവിരോധിയാണ് അധിഷ്ഠം. അത് പാപത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് കാര്യവിരോധിത്വ അധിഷ്ഠസ്യ, അധിഷ്ഠം കാര്യവിരോധി ആയതുകൊണ്ട് ന ഭുക്തഫലസ്യ അവശേഷാവസ്ഥാനം ന്യായം. അവശേഷ, അതുകൊണ്ട് ഭുക്തഫലസ്യ അവശേഷ അവസ്ഥാനം, ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുക എന്ത്? അധിഷ്ഠം. അത് ന്യായം. നമ്മൾ മലയാളത്തിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്താണ് ന്യായം എന്ന് മതി. സംസ്കൃതത്തിൽ ന്യായം എല്ലാം കൂടെ എത്ര ആയുണ്ട്? മുന്നിയ ധർമ്മ പത്യർത്ഥ ന്യായ അനപേതേ. ന്യായശബ്ദത്തിൽ നിന്ന് എത്തിപ്പുറത്തേയും വരുന്ന ന്യായാത് അനപേതം ന്യായം, ഒരു യകാരം കൂടെ വന്നു. ന്യായത്തെ വിടാത്തതെന്നർത്ഥം. അല്ലെങ്കിൽ ന്യായത്തോട് യോജിച്ചത് നടത്തും. ആണ് ന്യായം, പഥ്യം, ധർമ്മ്യം എന്നെല്ലാം വരുന്നത് അങ്ങനെയാണ്. ന്യായയുക്തം എന്ന് സാമാന്യമായി പറയാം. പഠിക്കും, പഠിക്കുന്നതാണ്. അത് ന്യായയുക്തമാണോ? എന്ന് വെച്ചാൽ എന്നങ്ങനെ പറയാൻ കഴിയും? ഫലം അനുഭവിച്ചു, കർമ്മം ശേഷിക്കുന്നു. അത് സാധ്യമല്ല. ഫലം അനുഭവിച്ചാൽ കർമ്മം നശിക്കും. ന്യായം ദോഷ. അതിന് അപൂർവക്ഷ ഏകദേശി എന്നെ സമാധാനം പറയുന്നു. നൈ സർവാത്മനാ ഭുക്തഫലസും കർമ്മണ പ്രതിജാനീമഹേ. പൂർണമായും കർമ്മം നശിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ്. സർവാത്മനാ ഭുക്തഫലത്വം, ഭുക്തഫലമാകുക എന്ന് വെച്ചാൽ സർവ കർമ്മങ്ങളുടെയും ഫലം അനുഭവിച്ച് തീരുക എന്നുള്ളത് ന പ്രതിജാനീമഹേ. ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ സിദ്ധാന്തമല്ല, അത് സാധ്യമല്ല എന്നാണ്. നനു നിരവശേഷ കർമ്മഫല ഉപഭോഗായ ചന്ദ്രമണ്ഡലമാരൂഢ. അതിന് ചോദിക്കുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? ഇവിടെ കഷ്ടപ്പെട്ട് ഒരുപാട് പുണ്യം സമ്പാദിച്ച് അവിടെ പോയത് അത് മുഴുവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തം അതല്ല, മുഴുവൻ അനുഭവിക്കാൻ പറ്റില്ല. ഇതെങ്ങനെ? നനു നിരവശേഷ കർമ്മഫല ഉപഭോഗായ, അവശേഷിക്കാതെ പൂർണമായും കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രമണ്ഡലത്തിൽ പോയത്. ഇന്ന് ബാഠം, അവർ തമ്മിലാണിപ്പോൾ വാദപ്രതിവാദം, ഏകദേശിയും അതിൻ്റെ പൂർവക്ഷിയും തമ്മിൽ. ശരിയാണ്. തഥാപി സ്വകർമ്മ സ്വൽപ്പകർമ്മ അവശേഷം മാത്രേണ തത്ര അവസ്ഥ അതെന്ന ലഭ്യത പറയുന്നതിന് കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ശരിക്കും പുണ്യവുമായിട്ടാണ് പോകുന്നത്. റോക്കറ്റ് പോകുന്ന പോലെ റോക്കറ്റിന് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഇന്ധനം കത്തി, പിന്നെ ഇന്ധനം കത്തുന്നതുകൊണ്ടാണ് അതിനെ മുമ്പോട്ട് തള്ളുന്നത്. അതിൻ്റെ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ അത് താഴോട്ട് പതിക്കും. അതുപോലെ തന്നെ ഈ പുണ്യവും, പുണ്യത്തിലാണ് അവിടെ ചെല്ലുന്നത്, ഫലം അനുഭവിക്കുന്നത്. പക്ഷെ പുണ്യം കുറഞ്ഞു വരുമ്പോൾ പവർ കുറയും. പറയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് പുണ്യം ബാക്കിയിരുന്നാലും താഴെ വീണ് താഴെ വീണ് പോവും എന്നാ പറയുന്നു. അതിനൊരു യുക്തിയുണ്ടെന്നാണ്. അല്ല, മുഴുവൻ പുണ്യവും തീരുന്നതുവരെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് പുണ്യം കഴിയുമ്പോൾ തന്നെ ആ എനർജി നഷ്ടപ്പെടും, തിരിച്ചു വരും. തഥാപി സ്വൽപ്പകർമ്മ അവശേഷമാത്രേണ തത്ര അവസ്ഥാതിൽ ന ലഭ്യതേ. അല്പകർമ്മ അവശേഷം കൊണ്ട്, സ്വൽപ്പകർമാവശേഷം എന്ന് പറഞ്ഞാൽ ഒരു ലേശം കർമ്മം കൊണ്ട് തത്ര അവസ്ഥാതിൽ ന ലഭ്യതേ. അതിനൊരു ഉദാഹരണവും പറയുന്നു. പണ്ടത്തെ കാര്യമാണ്. യഥാകില കശ്ചിത് സേവക സകലൈ സേവോപകരണൈ രാജകുലം ഉപസൃക്ത ചിര പ്രവാസ പരിക്ഷീണ ബഹൂപകരണ ഛത്ര പാദുകാദി മാത്രാവശേഷോ ന രാജകുലേ അവസ്ഥാതും ശക്നോതി. ഒരാശ്രമത്തിലേക്ക് ഒരു ഭക്തം വരുന്നു. വലിയ ബെൻസുകാരും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പൊ സ്വീകരണം എങ്ങനെയായിരിക്കും? എല്ലാവരും അന്തേവാസികളെല്ലാം ഓടിച്ചെല്ലാം സ്വീകരിക്കുക. ഇങ്ങനെ വന്നു വന്ന് ഇയാളുടെ കാറ് മാരുതി 800 ആയി കഴിഞ്ഞാലോ പോവോ? കുറവായിരിക്കും. ആൾക്കാർ ഓടിപ്പോകുന്ന ഒരു കുറവായിരിക്കും. ഇവിടെ പറയുന്നത് പഴയ രാജാവിന്റെ കാലത്താണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് മനസ്സിലാകുന്ന ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. രാജാവിന് ഒരാൾ സേവിക്കാൻ പോകുന്നു, എന്താണ് ആനയും കുതിരയും സർവസന്നാഹങ്ങളോടും കൂടി പോകുന്നു രാജാവിന് വേണ്ടി എന്ത് വേണോ ചെയ്യാൻ തയ്യാറായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് സേവിച്ച് സേവിച്ച് ഇയാളുടെ ഇതെല്ലാം പോയി. അവസാനം അയാൾക്ക് ശേഷിച്ച ഒരു വടിയും ഒരു കൊടയും ഒരു ചെരുപ്പും. രാജാവ് പറഞ്ഞ് താരണി ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല, എത്രയും പെട്ടെന്ന് സ്ഥലം കാര്യമായിക്കോ. ഇതുപോലെയാണ് സ്വർഗത്ത് പോയാൽ അല്പം എന്തെങ്കിലും ശേഷിച്ചെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഫുൾ എന്നൊരു നല്ല ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. യഥാഗല കച്ച് സേവക, ഒരു സേവകൻ, സകലേഹി സേവ ഉപകരണേഹി, എന്തെല്ലാം കൊണ്ട് രാജാവിനെ സേവിക്കാമോ അതെല്ലാം എന്ന് വെച്ചാൽ ഗജതുരവാദികളെല്ലാം, ആനയും കുതിരയും എല്ലാം, സേവ ഉപകരണ ഈ രാജകുലം ഉപസൃപ്ത, രാജകുലത്തെ പ്രാപിച്ചു, ഉപസൃപ്തനായെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചേർന്നു. ചിരപ്രവാസാ, അവിടെ വളരെ കാലം താമസിച്ച് സേവനമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ പരിക്ഷീണ ബഹു ഉപകരണ, ഈ ബഹു ഉപകരണങ്ങളെല്ലാം എന്തായി, പരിക്ഷീണമായി, എല്ലാം പോയി, ആനയും പോയി കുതിരയും പോയി എല്ലാം പോയി. ഛത്രപാതകാദി മാത്ര അവശേഷോ, പിന്നെ ശേഷിക്കുന്ന എന്താണോ ആകെ തനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഛത്രപാതകാദി മാത്ര അവശേഷോ, എന്നാൽ രാജകുല അവസ്ഥാദം ശക്നോതി, രാജകുലത്തിൽ അവസ്ഥാദം എന്ന ശക്നോതി, അവിടെ പിന്നെ അവന് നിൽക്കാൻ പറ്റത്തില്ല, അവന്റെ ആവശ്യം അവിടെയില്ല. എല്ലായിടത്തും ഇങ്ങനെയാ, വലിയ വലിയ സ്ഥലങ്ങളിലെല്ലാം ആവശ്യം കഴിഞ്ഞാൽ പറയത്തില്ല, കറിവേപ്പില പോലെ എടുത്ത് ദൂരത്ത് കളയും. അതാണ് ലോകത്തിന്റെ സ്വഭാവം, അതാണ് പണ്ടും അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെയായിരുന്നു. ആവശ്യം ഉള്ളിടത്തോളം തലയിലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കും, ആവശ്യം കഴിയുമ്പോൾ കാലുകൊണ്ട് തട്ടിക്കളയും. സ്വർഗത്ത് പോലും ഇതേ ഇടപാടെന്നാ പറയും, ഇവിടത്തെ കാര്യം പോട്ടെ, ഇതേ കാര്യമാണ് സ്വർഗത്ത് നടക്കുന്നത്. ഏവം അനുശയ മാത്ര പരിഗ്രഹോ എന്ന ചന്ദ്രമണ്ഡലേ അവസ്ഥാദം ശക്നോതി, ഏവം അനുശയ മാത്ര പരിഗ്രഹോ, ഈ പറയുന്ന ലേശ അനുശയം, അനുശയം മാത്രം എന്ന് പറഞ്ഞാൽ ലേശ അനുശയം, അതുമാത്രം പരിഗ്രഹിക്കുന്നവന് ചന്ദ്രമണ്ഡലേ അവസ്ഥാദം നശക്നോതി, ചന്ദ്രമണ്ഡലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവസ്ഥാനം ചെയ്യാന്ന് വെച്ചാൽ പിടിച്ചു നീക്കുക, എങ്ങനെയെങ്കിലും കുറച്ചു കാലം കൂടെ അവിടെ കഴിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല എന്നാണ്. ലോകത്ത് ഒരിടത്ത് സാധ്യമല്ല, ചന്ദ്രമണ്ഡലം മാത്രമാണ്. ഇത് ഏകദേശികൾ തമ്മിലുള്ള സംഭാഷണമാണ്. ഭാഷകാരൻ ഇതിനെല്ലാം സ്വർഗത്തിന്റെ കാര്യത്തിൽ, കർമ്മശേഷത്തിന്റെ കാര്യത്തിൽ ഇതിനെയൊക്കെ വേറെ രീതി വ്യാഖ്യാനിക്കും. ഇതൊക്കെ ശരിയാണെന്ന് നമുക്കും തോന്നും, പക്ഷെ ഇതിലൊക്കെ ചില അവ്യക്തതകളുണ്ട്. ഇതിനൊന്നുകൂടെ വ്യക്തമാക്കിയാണ്, ഇത് പൂർണ്ണമായും തള്ളിക്കളയല്ല. തിരിച്ചു വരുന്നവന് കർമ്മശേഷം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിശ്ചയേതയുക്തമിവ പറയുന്നു, ഇത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. യുക്തമിവ ന ഭാതി എന്നാണ്, ഇത് അത്ര യുക്തിയുക്തമാണെന്ന് നമ്മൾ സാധനം പറയല്ലോ, എന്തോ ചില തകരാറുള്ളത് പോലെ, എന്തോ ഒരു പെശകുള്ളതുപോലെ. അതെന്താണ് പെശകെന്ന് ഇനി പറയും ഭാഷകാരൻ.